സ്ഥോസ്നാശോ ഇഷ്ടനാഷ്ടു. അതില് പ്രധാനമായി പ്രയോഗത്തിൽ വരുന്ന സന്ധികളെല്ലാം കഴിഞ്ഞു. ഇനി വരുന്നത് പദാന്ത സന്ധികൾ. പിന്നെ ഇനി വരുന്നൊന്നും അത്ര പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷെ പ്രയോഗത്തിലധികം കാണുന്നതല്ല, അപൂർവമായി കാണുന്ന സന്ധികളാണ് ഇനി വരുന്നത്. ഇതുവരെ പഠിച്ച സന്ധികളൊക്കെ തന്നെ ശരിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പദച്ഛേദം ചെയ്യുന്നതിന് പ്രയാസം വരില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത സ്തോസ്തുനാശുവിന്റെ ഈ സ്തോസ്തുനാശു നിന്ന് പിന്നെ പല സന്ധിയിലേക്കും പോകും. കഴിഞ്ഞ ദിവസം ശശ്ചോടി, അതിന്റെ ഉദാഹരണം ശശ്ചോടിയുടെ ശകാരത്തിന് ചകാരം വരുന്നു. ശശ്ചോടി ജയപരസ്യ ശസ്യ ചൊവ്വാടി, അവിടെ പദാന്താതെന്നൂടെ ചേർത്തോളും, അത് പദാന്തത്തിൽ വരുന്നതാണ്. പദാധികാരത്തിൽ വരുന്നതല്ല, പക്ഷെ ഇത് പദാന്തത്തിൽ ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ ചേർത്തോളും പദാന്താ ജയ പരസ്യ ശസ്യ ചൊവ്വ അടി എന്ന് ചേർത്തോളും. പദാന്തത്തിൽ അത് സംഭവിക്കുന്നു. കശ്ചിത് എന്നുള്ളടത്ത് ശകാരത്തിന് ചകാരം വന്നു. ഇത് കാണുമ്പോൾ തിരിച്ചറിയാൻ നോക്ക് പറ്റും. പൂർവ്വത്തില് വർഗാക്ഷരങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും, പരത്തിൽ ചകാരം ഇരുന്നാൽ മനസ്സിലായിക്കോണം ഇത് ശകാരത്തിന് വന്ന ചകാരമാണെന്ന് മനസ്സിലായിക്കോണം. ഛത്വവിധി എന്ന് പറയും. ഇതുപോലെ തന്നെ വേറൊരുദാഹരണം, സൻ ശംഭു. സൂത്രത്തിൽ തന്നെ ഉള്ള ഉദാഹരണമാണ് സൻ ശംഭു. സൻ ശംഭു, ഇത് രണ്ട് പദങ്ങളാണ്. സൻ വേറെ, ശംഭു വേറെ. സൻ എന്ന് പറയുന്ന സത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പുല്ലിംഗ രൂപമാണ് സൻ. സ്ത്രീലിംഗത്തിൽ സതീ, നമസ്കലിംഗത്തിൽ സത് എന്നിരി. സൻ സന്തു സന്തഹ, സതീ സത്യോ സത്യഹ, സത് സതീ സന്തി. ഇങ്ങനെ രൂപവ്യത്യാസം വരും. സാധാരണ വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നു. ഉള്ളതായ, ഉള്ളതെന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ വരും. ഇതിന്റെ സപ്തമിയിൽ ഒരു സതി, അത് സാധാരണ വാക്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. സാധാരണ സ്വതന്ത്രമായിട്ടത് വരാറില്ല. ഏതെങ്കിലും ശബ്ദങ്ങളുടെ വിശേഷണമായിട്ടോ ഒക്കെയാണ് ഇത് സാധാരണ ഈ ശബ്ദം, ഈ സൻ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നത്. ശത്രന്തോ എന്ന് പറയും. അത് നമ്മളിനി പഠിക്കുന്നതാണ്. ഇപ്പൊ സൻ ശംഭു എന്നിരിക്കുന്നിടത്ത് നമ്മൾ പഠിച്ചു വരുന്നതനുസരിച്ച് ഇവിടെ ഏതാണ് വരുന്നത്? നശ്വി പ്രശാൻ വരുമോ? വരുമോ? എന്തുകൊണ്ടാകത്ത് ചവു ബലത്തിലില്ല, അത് വരത്തില്ല. പിന്നെ ഇത് വരും. നകാരാന്തം വന്നാലും നമുക്ക് ചിന്തിക്കാം നശ്ചവ്യ പ്രശാൻ വരാമെന്ന് ചിന്തിക്കാം. പക്ഷെ ഫലത്തിൽ ചവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നു? ചട്ടാത്താവ് അത്രേ വരത്തുള്ളൂ. വർഗാക്ഷരങ്ങളിലെ ഒന്നും രണ്ടും അതേ ചവിൽ വരത്തുള്ളൂ. ചട്ടത്താ ചട്ട. പിന്നെ വരുന്നത് ഏതാണ്? അത് വരാം. എന്തുകൊണ്ട്? പൂർവത്തിലിരിക്കുന്ന സക്കാര തവർഗങ്ങളിൽപ്പെട്ട നകാരം, പരത്തിലിരിക്കുന്ന ശകാര ചവർഗങ്ങളിൽപ്പെട്ട സകാരം. അപ്പോ പൂർവത്തിരിക്കുന്ന നകാരത്തിന് എന്ത് വരും? ഞകാരം വരാം. വരുന്നതിന് ദോഷമൊന്നുമില്ല, വന്നാലും അങ്ങനെ ഒരു രൂപവും വരാം. പക്ഷേ സ്തോസ്നാശുവിന് മുമ്പുള്ള ഒരു സൂത്രമാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കിടക്കുന്നു 26-ാമത്തെ പേജിൽ പുസ്തകത്തിൽ ഇത് നമ്മളിത് പഠിക്കുന്ന ഇത് ഛത്വവിധിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഷഷ്ഠോടി എന്ന് പറയുന്ന സൂത്രം ഇവിടെയും പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അത് പഠിച്ചിട്ട് ഇത് പഠിക്കുന്നത്. അങ്ങനെ പരസ്പരം നമ്മൾ ബന്ധപ്പെടുത്തിയാണ് ഓരോ സൂത്രങ്ങളും മനസ്സിലാക്കി പോകുന്നത്. 26-ാമത്തെ പേജ് എന്ന് പറയുമ്പോൾ അത്ര അന്നാസി പുറോസ്യ തുവ, ആ സൂത്രത്തിന് മുമ്പിലായിട്ട് 1-2. ഇത് നോക്കുക, അസ്തോശനേശു എന്ന് പറയുന്നത് 4-ാം ഭാഗത്തിലെ സൂത്രമാണ്. ഇത് 3-ാം ഭാഗത്തിലെ 8-ാം അധ്യായത്തിൽ. അപ്പൊ ഇതാദ്യം വരും. ക്യൂവിൽ ആദ്യം നിൽക്കുന്നത് ശീതുക്കാണ്. അവിടെ വരാം അസ്തോശനേശു. പക്ഷേ ശരി, ഇവിടെ നോക്കുക, അതിന്റെ ഉദാഹരണം ഇവിടെ പോയി. സൻശംഭു, ഇവിടെ ഷഷ്ഠോടി എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം പഠിച്ച സൂത്രം വരുമോ? ഒരു ഉദാഹരണം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇപ്പൊ പഠിച്ച ഏതെങ്കിലും വരുമോ? ഷഷ്ഠോടി വരുമോ? എന്തുകൊണ്ട് ചെയ്യില്ല? അതുകൊണ്ടത് വരത്തില്ല. കാരണം പൂർവത്തിന് ചൈ വേണം. നകാരം എന്ന് പറയുന്നത് അതിന് മുമ്പാണ്. ഞമ്മങ്ങണം ജപഞ്ഞ് അത് പിന്നീടാണ് വരുന്നത്, ജൈ പിന്നീടാണ് വരുന്നത്. അപ്പോൾ അതിന് വരാൻ പറ്റില്ല നേരിട്ട്. പക്ഷേ അത് വരണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നത്? ശീതുക് പദാന്തസ്യ നസ്യ ശീപരേ തുക്ക് വാ പറയുന്നു. ഒരു പദത്തിന്റെ അന്ത്യത്തിലുള്ള നകാരത്തിന് ശേപരേ സകാരംപരമായിരിക്കുമ്പോൾ തുക് വരുന്നു. ഇവിടെ നമുക്ക് ഒരു പദം എന്ന് പറയുന്ന സൻ, അത് സുബന്ധമാണ്, സുക്തിംഗന്ധം പദം. പദത്തിന്റെ അന്ത്യമായ നകാരം, പദാന്തത്തിന്റെ പദാന്തത്തിലെ നകാരം, ഇവിടെ പദാന്തത്തിന്റെ നകാരം എന്നാ പറയുന്നു. പദാന്തസ്യ നസ്യ, നേരത്തെ പറഞ്ഞല്ലോ ഈ ഷഷ്ടിയുടെ അർത്ഥങ്ങൾ എങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. പദാന്തമായ നകാരം എന്നർത്ഥം പറയാം അവിടെ. പദാന്തമായ നകാരം പദാന്തസ്യ ഷഷ്ടിയാണ്. നസ്യ എന്ന് പറയുന്നത് ഷഷ്ടിയാണ്. രണ്ടും തമ്മിൽ അഭേദമായി അന്വയിക്കും, രണ്ട് സമാന വിഭക്തിയാണല്ലോ. അപ്പൊ ഇതിന് നമ്മൾ പറയും സമാനാധികരണ ഷഷ്ടി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തായിരിക്കും? ഏതാണോ പദാന്തം ആയിരിക്കുന്നത് അത് തന്നെ നകാരം. അപ്പൊ പദത്തിന്റെ അന്ത്യമായിരിക്കുന്ന അന്തത്തിലുള്ളത് ആയ നകാരം എന്ന് പറയാം. പക്ഷെ ഇവിടെ സമാനാധികരണ ഷഷ്ടി ആയിട്ടല്ല നമ്മളൊക്കെ എടുക്കുന്നത്. അങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കുന്നില്ല, അങ്ങനെ പക്ഷമുണ്ട്. നമ്മളിതിനെ വ്യതികരണ ഷഷ്ടിയായി എടുക്കുന്നു. വ്യതികരണ ഷഷ്ടിയായിട്ട് എടുക്കുമ്പോൾ എങ്ങനെ വരും? പദാന്തത്തിന്റെ നകാരം എന്ന് പറയും. പിന്നെ അഭേദമായി അന്വയിക്കാൻ പാടില്ല. ഇവിടെ പദാന്തസ്യ എന്ന് പറയുന്നതിന് എന്ത് പറയാം? അവയവ ഷഷ്ടി എന്ന് പറയും. പിന്നെ ഇനി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കൂടുതൽ വിശദീകരിക്കും. എന്നാലും ഒരു സാമാന്യ ജ്ഞാനത്തിന് ഇത് പല ഭാഗത്തും വരുന്നുകൊണ്ട് പറയുന്നതാണ്. പദാന്തമായ നകാരം എന്ന് പറയുമ്പോൾ പദാന്ത എന്ന് പറയുമ്പോൾ പദത്തിന്റെ അവയവമായി വരുന്നു. അങ്ങനെ എടുക്കാം. അപ്പോ പദാന്തത്തിന്റെ അവയവമായി വരുന്ന അകാരമായി സന്നിന്റെ നകാരം, പദാന്തമൊന്നും എടുക്കാം, അങ്ങനെ ഒരർത്ഥം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇവിടെ പദത്തിന്റെ അന്ത്യത്തിൽ നകാരം ഇരിക്കുന്നു, അത് പദത്തിന്റെ അന്ത്യത്തിലായാലും ശരി പദത്തിന്റെ അവയവമായാലും ശരി നകാരം എന്ന് മനസ്സിലാക്കുന്നു. ആ നകാരത്തിന് എന്ത് പറയുന്നു? ശകാരം പരവിരിക്കണം. ശകാരം പരവിരിക്കുമ്പോ തുക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഏതിനാണ് തുക്ക് വരുന്നത്? പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. ശകാരത്തിനല്ല വരുന്നത്, പിന്നെയോ നകാരത്തിന്. എന്തുകൊണ്ട്? നസ്യ തുക്കെന്ന് പറയുന്നതിന് കകാരം ഇത്താകുന്നു. ഏ സൂത്രപ്രകാരം? ഏ സൂത്രം? ഹലന്ത്യം. ഹലന്ത്യം എന്താണ് അതിന്റെ വൃത്തി? തുക്കിലൊക്കെ കാര്യത്തിൽ നിസ്സഞ്ജ ഒന്നാം തീയും അത് ലോഹിച്ചു. പിന്നെ അത് ഈ ശേഷിക്കുന്ന ഏതാണ്? ഊവിന് നിസ്സഞ്ജ വിധിക്കുന്ന സൂത്രമാണ് ഉപദേശ ജനനാസിക ഇത്. പക്ഷെ ഇവിടെ ഊവിന് നിസ്സഞ്ജ വിധിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് അതിന് ഉച്ചാരണ അർത്ഥമൊന്നും എടുക്കാം. കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, യായാ സപ്ന സ പ്രയോജനപതി. ഒന്ന് നിസ്സഞ്ജ വിധിച്ച് വെറുതെ അങ്ങ് ലോപിച്ചിട്ട് എന്താ പ്രയോജനം? നിസ്സഞ്ജ വിധിക്കുന്ന ലോപിക്കാൻ വേണ്ടിയിട്ടല്ല, നിസ്സഞ്ജ വിധിച്ച അതിനൊരു പ്രയോജനം വേണം. ഇവിടെ ഉകാരത്തിന് നിസ്സഞ്ജ വിധിച്ചുകൊണ്ട് വ്യാകരണ പ്രക്രിയയിൽ വിശേഷിച്ച ഒരു പ്രയോജനവും കാണുന്നില്ല. അതുകൊണ്ട് അതിന് നമ്മളെന്ത് സ്വീകരിച്ചിരിക്കുന്നു? ഉച്ചാരണാർത്ഥം ഊന്നുച്ചരിക്കാൻ വേണ്ടി വെച്ചു. കകാരയുത്തായി വിശേഷിക്കുന്ന ഏതാണ്? പക്ഷെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ കകാരം ഇത്തായതുകൊണ്ട് ഇതിനൊരു പേര് കിട്ടും, കിത്ത്. കിത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിനാണോ കകാരം ഇത്തായിരിക്കുന്നത്, ഏതൊരു ശബ്ദത്തിലാണോ കകാരം ഇത്തായിരിക്കുന്നത് അതിനെ കിത്തെന്ന് പറയും. ഇപ്പൊ ചകാരം ഇത്തായി കഴിഞ്ഞാൽ ചിത്തെന്ന് പറയും, ഉകാരം ഇത്തായി കഴിഞ്ഞാൽ ഉത്തെന്നോ ഉദിത്തെന്നോ പറയും, അങ്ങനെ പറയാം. അതുപോലെ ഇവിടെ കകാരം ഇത്തായ കൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? തുക്കിനെ പറയും കിത്തെന്ന്. കിത്തായി കഴിഞ്ഞാൽ എന്താ വിശേഷത? കിത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, കിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദേശം ആകത്തില്ല, കിത്ത് ആഗമമാണ്. കിത്തെന്ന് പറയുന്നത് ആഗമമാണ്. ഏതിനാണോ വിധിച്ചത് അതിനോട് ചേർന്നിരിക്കും, അതാണ് കിത്തിന്റെ പ്രത്യേകത. ഇവിടെ ഇപ്പൊ ഏതിനാണ് വിധിച്ചിരിക്കുന്നത്? തുക്ക് വിധിച്ചതിനാണ്, നകാരത്തിന്. അപ്പോ അത് കിത്താണ് തുക്ക്. കിത്തായതുകൊണ്ട് അത് ആഗമമായി, ആഗമമായതുകൊണ്ട് അത് ഏതിനാണോ വിധിച്ച അതിനോട് ചേർന്നിരിക്കും. വിധിച്ച നകാരത്തിനാണ്, അതുകൊണ്ട് അതിനോട് ചേർന്നിരിക്കും. അപ്പൊ നകാരത്തിനോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സംശയം ഉണ്ടാവും. ഒരു വർണ്ണം നകാരത്തിനോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ വിരിക്കാം, പിമ്പിൽ വിരിക്കാം, പൂർവ്വത്തിൽ വിരിക്കാം, പരത്തിൽ വിരിക്കാം. എവിടെ ഇരുന്നാണ് അതിനോട് ചേർന്നിരിക്കാം. അതായത് സ എന്ന് പറയുന്നത് അകാരത്തിന് ശേഷവും ഇരിക്കാം. അപ്പൊ ഇരുന്നാലും സാ തീന്ന് വരാം, അല്ല മറിച്ച് സാന് തീന്നും വരാം. എങ്ങനെ ഇരുന്നാലും അതിനോട് ചേർന്നിരിക്കാം. ഭാലേ പുണ്ട്രവത് ആഗമ, നെറ്റിയിൽ പൊട്ടു തൊടുന്ന പോലെയാണ് ആഗമം. ഏതിനെ വിധിക്കുന്നോ അതിനോട് ചേർന്നിരിക്കും. എന്തുവരുന്നു? ഇവിടെ സംശയം വരും, ഇത് ആഗമമാണെന്ന് മനസ്സിലായി കിത്തായതുകൊണ്ട്. പിന്നെ ഇത് വിരിച്ച നകാരത്തിന്റെ മുമ്പിൽ വരും, പിമ്പിൽ വരും. അത് മാത്രമല്ല, നസ്യ തുക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാന്ന് പറയുന്നത് ഷഷ്ടിയാണ്. ഷഷ്ടി വന്നു കഴിഞ്ഞാൽ പറയും എന്താണ് ഷഷ്ടി സ്ഥാനയോഗ. ഷഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനിയാണ്. സ്ഥാനി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് വിരിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റിക്കളയും. സ്ഥാനിയുടെ സ്വഭാവം അതാണ്. ഒരു സ്ഥാനിക്ക് എന്തെങ്കിലും ഒന്നിന് വിധിച്ചു കഴിഞ്ഞാൽ അതിനെ ആ വിധിക്കുന്ന വന്ന് അതിനെ മാറ്റിക്കളയും. ആദേശമായിട്ട് അത് വരും. പക്ഷെ തുക്കെന്ന് പറയുന്നത് നമ്മൾ പറയുന്നു ഇത് ആദേശമല്ല, ഇത് ആഗമമാണ്. എന്തുകൊണ്ട്? കിത്തായതുകൊണ്ട്. മാത്രമല്ല നമ്മൾ പറയുന്നു ഇത് പൂർവത്തിൽ വരത്തില്ല, പരത്തിലേ വരത്തുള്ളൂ. ഇപ്പൊ തുക്കെന്ന് പറയുന്ന ശബ്ദത്തെ സംബന്ധിച്ച് നമ്മൾ രണ്ട് കാര്യം മനസ്സിലാവും. ഒന്ന്, അത് ആഗമമാണ്. ഏതിനാണ് വിധിച്ചത്? അതിന്റെ പരത്തിലേ വരത്തുള്ളൂ. എങ്ങനെ? സ് ആ നത്ത് ഇങ്ങനെ വരത്തുള്ളൂ. ആര് പറഞ്ഞു? പാണിനി. എവിടെ പറഞ്ഞു? അതിനാണ് അടുത്ത സൂത്രം. ഇതെല്ലാം പറയുന്ന ഒരു സൂത്രമാണ് അതിന്റെ മുമ്പിലുള്ളത്. ശീതുക്ക് നഷ്ടോ സിദ്ധു ശരി അനുമിൽ ആദ്യം തൊട്ടകിത്തോ. ഇതൊരു പരിഭാഷാ സൂത്രമാണ്. ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഈ സൂത്രമാണ് പറഞ്ഞത് തുക്കെന്ന് പറയുന്ന കിത്താണ്. ആ കിത്ത് അത് കിത്തായതുകൊണ്ട് കിത്തെന്നത് നോക്കുമെന്ന് തന്നെ നമുക്കറിയാം. ഈ സൂത്രം പറയേണ്ട കാര്യമില്ല. കിത്തായതുകൊണ്ട് ഇത് ഏതിനാണോ വിധിക്കുന്ന അതിന്റെ പരത്തിലേ വരത്തുള്ളൂ. അങ്ങനെ വരുന്ന ആഗമമാണ്. അതുകൊണ്ട് ഇവിടെ ഒരക്ഷരം കൂടും സന്ധിയിൽ. ഇതുവരെ നമ്മൾ പഠിച്ചെടുത്തല്ല, സന്ധി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്ന് പോയി വേറൊന്ന് വരും. ഇവിടെ അങ്ങനെയല്ല, ഒരക്ഷരം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മുമ്പ് ഒരു സന്ധി ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഏതാണ്? എവിടെ? ഒന്ന് കൂടുന്നത് എവിടെ പഠിച്ചു? ജോലി വന്നതിന് ശേഷം. ഇതിങ്ങനെ സൂത്രങ്ങൾ കൂടി ഓരോ ദിവസം വരും. അപ്പോ എല്ലാം ഓർമ്മയിരിക്കണം. അത് സർവേഷ ലോകം വിധിക്കല്ലേ. അപ്പൊ എവിടെയാ കൂടുന്നത്? ആരാ പറഞ്ഞു? ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കേട്ട് പറയുന്നതിന് വലിയ എടുക്കൊന്നുമില്ല. ആരാ അവിടെ പറഞ്ഞത്? അതാണ് അനുനാസികം. അത്ര അനുനാസിക പൂർവസ്യത്വ. ഒന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള അനുനാസികം, അത് കൂടുതലായി വരുന്നതാണ്. പിന്നെ എന്ത് പറഞ്ഞു? അനുനാസികാത്പരം അനുസ്വാര. രണ്ടാമത് പറഞ്ഞു. അവിടെ നേരത്തെ ഇരുന്ന വർണ്ണത്തിന് എന്ത് ചെയ്തു? അനുനാസികം ആദേശമാണ്. എന്നിട്ട് പറഞ്ഞു അത് വരാത്ത പക്ഷത്തിൽ അത്ര അനുനാസിക പൂർവസ്യത്വ. അവിടെ അനുനാസികം നമ്മളവിടെ പറഞ്ഞു. അവിടെ എന്ന് പറയുന്നത് എന്താണ്? പൂർവത്തിരുന്ന ഏത് വർണ്ണം വരുന്നു? ഈ അല്ലേ? ചക്രൻ അതല്ലേ? അവിടെ ഈക്ക് അനുനാസികം ആദേശമായി വന്നു. ആദേശം എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത്ര അനുനാസികാത് പരോ അനുനാസികാത് പരോ അനുസ്വാര. അവിടെ അനുനാസികം വരാത്ത പക്ഷത്തിൽ അനുസ്വാരം വരും. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയി. അനുനാസികം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അത് ആദേശം. അനുസ്വാരം എന്ന് പറയുമ്പോൾ അധികമായിട്ട് വരുന്നു. അതാ പറഞ്ഞ് രണ്ട് തിരിഞ്ഞു പോയി. അവിടെ ദീർഘം എന്നൊക്കെ പറയുന്ന ആദേശം ആഗമാണ്, കൂടുന്നില്ല. അപ്പൊ ഇവ മനസ്സിൽ എണ്ണു വരുന്നില്ലേ? അതൊക്കെ എന്താണ്? ആഗമങ്ങൾ. അത് സവർണ്ണ ദീർഘയിൽ ദീർഘം വരുന്നില്ലേ? അതെല്ലാം ആദേശങ്ങളാണ്. അതായത് ഒന്നിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് വരികയാണ്. അനുനാസിക അനുസ്വാരങ്ങൾ വിധിച്ചെടുത്ത് അനുനാസികം വിധിച്ചിട്ട് അനുനാസിക പരം എന്ന് വെച്ചാൽ അനുനാസികം വിഹായ എന്ന് അവിടെ അർത്ഥം പറഞ്ഞു. അനുനാസികം വരാത്ത പക്ഷത്തിൽ അതിനുവേണ്ടി അവിടെ പ്രത്യേകം പരഹ ആ ഇകാരത്തിന്റെ പരത്തിൽ ആ നകാരത്തിന് മുമ്പിലായി ആഗമമായി വരുന്നു അനുനാസികം. അനുനാസികത്തിന് ശേഷം അനുസ്വാരം. അനുസ്വാരമാകവുമായി, പക്ഷെ അവിടെ ഈ നിയമമൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മളത് ആഗമമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാതെ തന്നെ എന്തുകൊണ്ട് അവിടെ കൂടുതലായി വന്നാണ്, അതാണ് അവിടെ നമ്മൾ എഴുതുമ്പോൾ ഒരു മേളിലൊരു ഡോട്ട് എഴുതുന്നു. ഒന്നുമ്പോൾ ഉണ്ടായിരുന്നതല്ല, പിന്നീട് വന്നതാണ്. അനുനാസികം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറൊരു ചിഹ്നം കൊടുക്കും, ഒരു ചന്ദ്രക്കനയാൻ്റെ അകത്തൊരു ഡോട്ട്. അതാണ് ആഗമം. പക്ഷെ അവിടെ ഈ സൂത്രമൊന്നും പ്രവർത്തിച്ചില്ല. അല്ലാതെ തന്നെ അവിടെ അതങ്ങനെ മനസ്സിലായതുകൊണ്ട് അത്ര അനുനാസിക പൂർവസ്യത്വ അനുനാസിക പരോ അനുസ്വര ഇത് ഈ സൂത്രങ്ങൾ വിധിസൂത്രമാണ്, അധികാരസൂത്രമാണ്. രണ്ടും അതി സംഭവിക്കുന്നുണ്ട്. ഒരു കാര്യം വിധിക്കുന്നുണ്ട്, അടുത്ത സൂത്രങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നശ്ചവ്യ പ്രസ്ഥാനം എന്നുള്ളിടത്തും ആ സൂത്രം വന്നത്. അവിടെ മറ്റു സൂത്രങ്ങളും വരുന്നുണ്ട്, അതൊന്നും പദാന്തത്തിൽ വരാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തില്ല. എന്നുവെച്ചാൽ നമുക്ക് പദച്ഛേദം ചെയ്യാൻ ഉപകരിക്കാത്തുണ്ട്. അവിടെ ഈ പറയുന്ന നിയമങ്ങളൊന്നും പറയാതെ തന്നെ അനുനാസിക പരോ അനുസ്വാര എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലായി അനുനാസികത്തിന് ശേഷം വരുന്നു. അപ്പോൾ അത് ആഗമമായി ഒന്ന് കൂടി അവിടെ. അതേപോലെ ഇവിടെയും ഈ സൂത്രമാണ് പറയുന്നത്, കിത്ത് വിധിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൂടും, ആദേശം വരത്തിൽ ആഗമമായിരിക്കും. അതാണ് ആ സൂത്രം നോക്കുക. ആദ്യം ആദ്യന്താവയവോ തഹ അപ്പോൾ ഇത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം. മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അഭ്യാസം, ഡെയിലിയുള്ള അഭ്യാസം ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കത്തില്ല. എന്ന് വെച്ചാൽ വേറെ പണിയെല്ലാം പോകും, അവസാനം ഒരു പണിയേ കാണും ഇവിടെ. വ്യാകരണം എന്ന് പറയുന്ന ഒരു പണി മാത്രം വരും. അതെന്റെ കുറ്റമല്ല, വ്യാകരണത്തിന്റെ തകരാറാണ്. ഇല്ലെങ്കിൽ ഇത് നിൽക്കത്തില്ല മനസ്സ്. ആദ്യന്തോ ആദിശ്ച അന്തശ്ച ആദ്യന്തോ ആദ്യന്തങ്ങൾ എന്നാണ് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ടക്കിതോ ടകോ ടകോ ഇതോ യയോഹോ ടകിതോ അതൊക്കെ അതിൻ്റെ വിഗ്രഹങ്ങളാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നതിൻ്റെ കാര്യമില്ല. അർത്ഥം നോക്കുക. എന്താ പറയുന്നത്? ടിത്ത് കിതോ ടകിതോ എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് ടിത്ത്, മറ്റൊന്ന് കിത്ത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. കിത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏതൊന്നിലാണോ കകാരം വിത്തായിരിക്കുന്നത് അത് കിത്ത്. എവിടെയെങ്കിലും പാണിനി എവിടെയെങ്കിലും കകാരത്തെ ഇത്തായി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കിത്താവും. അത് ഇന്നതാവണമെന്നില്ല, അത് ആദേശമാണെന്നോ ആഗമാണെന്നോ അങ്ങനെയൊന്നുമില്ല. ധാതുവിൽ ചിലപ്പോൾ വരാൻ കിത്ത്, പ്രത്യയങ്ങളിൽ വരാൻ കിത്ത്, കകാര ഇത്താവാം. എവിടെ ആയാലും ശേഷം എവിടെയെങ്കിലും കകാരത്തെ ഇത്തായി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്തു വരും? കിത്തെന്ന് പറയും. അതുപോലെ ചില സ്ഥലങ്ങളിൽ ടകാരത്തെ ഇത്തായി വിധിക്കും പാടില്ല. അപ്പൊ എവിടെയെങ്കിലും അവസാനം ടാ വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ഫലന്തിയും പറയും, അത് ഇത്താണെന്ന് പറയും. അങ്ങനെ ടിത്തായി. ആ ഇത്ത് ചേർന്ന ആ പ്രത്യയം ആ സമൂഹത്തിനാണ് ഈ പേര് വരുന്നത്. അതായത് ഇവിടെ തുക്കാണ്. ഇപ്പോ കിത്തെന്ന് പേര് കിട്ടുന്ന ഏതിന്? ആ കകാരത്തിനല്ല, ആണ് പറയുന്നത്. കക്കാരം ഹ് ഇത്ത് യസ്യ, ഏതൊന്നിനാണോ കകാര ഇത്തായിരിക്കുന്നത് ഏതിന്? തുക്കിന്. അപ്പൊ അത്തിനാണ് പേര് കിട്ടുന്നത് കിത്തെന്ന്. അത് മനസ്സിലായി. അല്ല, കകാരത്തിനല്ല. കകാരം എന്താണ്? അത് ഇത്താണ്. കകാര സ്വയം ഇത്താണ്. അപ്പൊ ഏതെന്തിനാണോ ആ കകാരം ഇത്തായി വരുന്നത്, അതിന് ഇവിടെ തുക്കിനാണ് കകാരം ഇത്തായി വന്നുകൊണ്ട്. അതുകൊണ്ട് തുക്കെന്ന് പറയുന്ന ആഗമം അത് കിത്തായി. അതിന് തന്നെ ശേഷിക്കുന്ന ഏത്? അതുകൊണ്ട് ത് കിത്തായി. അതുപോലെ ഏതിനാണോ ടകാരം ഇത്തായി വരുന്നത്, അതിന് നമ്മൾ പഠിക്കുകയും ഇവിടെ വന്നിട്ടില്ല, ഇപ്പൊ വിശദീകരിക്കുന്നു. ആ ആഗമം അതിനെ ടിത്തെന്ന് പറയും. അപ്പൊ ഇവിടെ രണ്ടെണ്ണത്തിനെ കാണിക്കുകയാണ്, ഒരു കിത്ത്, ഒരു ടിത്ത്. ടിത്തും കിത്തും. ആദ്യം ഇവിടെ പറഞ്ഞു ടിത്ത്, രണ്ടാമത് പറഞ്ഞു കിത്ത്. ഇവിടെ പറയുന്നു യസ്യവും തോ. ഈ ടിത്തോ കിത്തോ എവിടെയെങ്കിലും വിധിക്കുകയാണെങ്കിൽ എന്നർത്ഥം, ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ടിത്തോ കിത്തോ വിധിക്കുകയാണെങ്കിൽ എവിടെയാണെന്ന് നോക്കണം. വിധി വരുമ്പോൾ നോക്കണേ എവിടെയാണ്. ഇവിടെയാണെങ്കിലോ ശി തുക്ക് എന്നുള്ള സൂത്രം നകാരത്തിന് കിത്തിനെ വിധിച്ചു, തുക്കിനെ വിധിച്ചു. ടിത്ത് വരുന്നിടത്ത് നോക്കാം. അതാണ് യസ്യ ഉത്തു, ഏതിനാണോ വിധിക്കുന്നത് തസ്യ, അതിന് ക്രമാത്, ക്രമപ്രകാരം. ഈ ക്രമാത് എന്നുള്ളത് ഏത് സൂത്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്? ക്രമാത്. ആ ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞത്, അവസാനം പറഞ്ഞു. യഥാസംഖ്യം അനുദേശക സമാന, ആ സൂത്രത്തിന്റെ അർത്ഥത്തെയാണ് ക്രമാത് എന്ന് എഴുതുന്നത്. യഥാസംഖ്യം എന്നർത്ഥം ക്രമപ്രകാരം. ക്രമാതെന്ന് പ്രതീക്കണ്ട മനസ്സിലാക്കുകയാണ് അവിടെ യഥാസംഖ്യം അനുദേശക സമാന സൂത്രം പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നിന് ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ടിത്തോ കിത്തോ വിധിക്കുകയാണെങ്കിൽ അത് ക്രമപ്രകാരം. എന്ന് വെച്ചാൽ എന്താണ്? ടിത്തെന്നും കിത്തെന്നും പറഞ്ഞതിന്റെ ഒരു ക്രമമുണ്ട്. ടിത്ത് ആദ്യം പറഞ്ഞ് രണ്ടാമത് കിത്ത് പറഞ്ഞു, അതാണ് ആ ക്രമം. ക്രമപ്രകാരം ആദ്യ അന്ത അവയവോ സഹ, ആദ്യ അവയവുമായിട്ടും അന്ത്യ അവയവുമായിട്ടും വരും എന്ന് പറഞ്ഞാൽ ഏതെന്തിനാണോ വിധിക്കുന്നത്. ഇവിടെ ആദ്യം പറഞ്ഞതാണ് ടിത്ത്. ടിത്താണെങ്കിൽ ആദ്യ അവയവമായി എന്ന് പറഞ്ഞ ആദ്യ അവയവമായി വരും എന്ന് പറഞ്ഞാൽ പൂർവത്തിൽ വരും. ഏതിനാണോ വിധിച്ചത് അതിന്റെ പൂർവത്തിൽ വരും. വിധിക്കുന്നതിന്റെ പൂർവത്തിൽ വന്നാൽ അതിനെ ആഗമം എന്ന് പറയും, ചേർന്നിരിക്കും. ക്രമാദം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഏതാണ്? കിത്ത്. കിത്താണ് വിധിക്കുന്നതെങ്കിൽ ഏതിനാണോ വിധിച്ചത് അതിന്റെ പിൻപിൽ വരും, പരത്തിൽ വരും. അതിനെയാണ് ഇവിടെ പറഞ്ഞ എന്താണ് അന്ത അവയവവും. അന്ത അവയവമായി വരും എന്ന് വെച്ചാൽ അതിനോട് ചേർന്നിരിക്കുന്നതോ, അന്ത്യത്തിൽ അവയവമായി വരും, ശേഷം വരും. അപ്പോ ടിത്തോ ടിത്തും കിത്തും യസ്യോ ഏതൊന്നിനാണോ വിധിക്കുന്നത് തസ്യ അതിന്റെ ക്രമാത്, ക്രമപ്രകാരം. ടിത്തെന്നും കിത്തെന്നും പറഞ്ഞാൽ ഈ ക്രമം അനുസരിച്ച്, ടിത്താണെങ്കിൽ ആദ്യം, കിത്താണെങ്കിൽ അന്ത്യം, ടിത്താണെങ്കിൽ പൂർവം, കിത്താണെങ്കിൽ പിന്നീട് അവസാനം, അങ്ങനെ വരും. അതുകൊണ്ട് ഇവിടെ എന്താണ്? കിത്താണ്. അതുകൊണ്ട് ഏതിന് വിധിച്ചോ അതിന്റെ പിന്നീട് വരും, പരം വരും, ശേഷം വരും. അപ്പോ ഇവിടുത്തെ തുക്ക് എന്ന് പറയുന്നതിന്റെ തകാരം നകാരത്തിനാണ് വിധിച്ചത്. ശേഷം അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സാനത്ത് പിന്നീട് വന്നു, ഇത് ആഗമമാണ്, പിന്നീട് വന്നു. ഇതെന്തുകൊണ്ട്? ഇത് കിത്താണ്, ടിത്തായിരുന്നെങ്കിൽ മുമ്പിൽ വന്ന ടിത്തിന് ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കും. മനസ്സിലായല്ലേ? ആദ്യം തൊട്ടാ ഇത് ടിത്തോ കിത്തോ ആയിട്ടുള്ള ഒന്ന് വിധിച്ചു കഴിഞ്ഞാൽ ഏതിനാണോ വിധിക്കുന്നത് അതിന്റെ ടിത്താണെങ്കിൽ പൂർവ്വത്തിലും കിത്താണെങ്കിൽ പരത്തിലും വരും. ഇത് ഷഷ്ടി സ്ഥാനേ യോഗ എന്ന് പറയുന്നതിനെ ബാധിക്കുകയാണ്. ഷഷ്ടി സ്ഥാനേ യോഗ എന്താ പറഞ്ഞത്? ഷഷ്ടി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് വിധിക്കുന്ന ആ സ്ഥാനത്തിരിക്കണം. പക്ഷെ ആദ്യം തൊട്ടക്കിത്തോ എന്ന് പറയുന്നു പാടില്ല. ആ വിധിക്കുന്നതിന് ടിത്തോ കിത്തോ കാണുകയാണെങ്കിൽ അതിനെ മാറ്റാൻ പാടില്ല, അതിനോട് ചേർന്നേ ഇരിക്കാവൂ. ടിത്താണെങ്കിൽ മുമ്പിലിരിക്കുക, കിത്താണെങ്കിൽ പിമ്പിലിരിക്കുക. ഇനി ഉദാഹരണങ്ങൾ ധാരാളം വരും, അപ്പോൾ മനസ്സിലാകും. അപ്പോൾ പാണിനി ആഗമം എന്ന് പറഞ്ഞ് പ്രത്യേകം വിധിക്കുന്നില്ല. ആദ്യന്തോ ടകിതോ എന്ന് പറയുന്ന സൂത്രങ്ങൾ ഇതുപോലെ വേറെ സൂത്രങ്ങളുണ്ട്. ഈ സൂത്രങ്ങളിലൂടെ വിധിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ പറയുന്നത് ആഗമം. കാരണം അത് സ്ഥാനിയെ നശിപ്പിക്കുന്നില്ല, സ്ഥാനിയോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു സ്ഥാനേ ശത്രുവത് ആദേശ. സ്ഥാനിയിൽ ശത്രുവിനെ പോലെയാണ് ആദേശം, അത് സ്ഥാനിയെ നശിപ്പിക്കുന്നു. ഭാലേ പുണ്ഡ്രവത് ആഗമ, ആഗമം അതിനെ നശിപ്പിക്കുന്നില്ല. അതിനെ സ്ഥാനി എന്നും പറയാൻ പറ്റില്ല, കാരണം നശിക്കുന്നതിനാണ് സ്ഥാനി എന്ന് പറയുന്നത്. അപ്പോ ഏതൊന്നിനാണോ വിധിക്കുന്നത്, ആ വിധിക്കുന്നതിന്റെ പൂർവ്വത്തിലും പരത്തിലുമായിട്ടിരിക്കും. ടിത്ത് പൂർവ്വത്തിലിരിക്കും, കിത്ത് പരത്തിലിരിക്കും, തുക്ക് കിത്താണ്. അതുകൊണ്ട് അതിന് ശേഷിച്ച തകാരമാണ്. അത് പരത്തിൽ വന്നു, സ്ഥാനത്ത് ശംഭു വന്നു. ഇവിടെ എന്തുകൊണ്ടാണ് സോശുനാശു വന്നില്ല എന്ന് പറഞ്ഞത്? പൂർവസൂത്രം വന്നു. എന്തുകൊണ്ട് സിത്തുക്ക് എന്ന് പറയുന്ന പൂർവസൂത്രം? അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത ക്യൂവിൽ നിൽക്കുന്നവരാണ് സോശുനാശു വരാം. ഇവിടെ എങ്ങനെ വരും? തീർന്നിരിക്കുന്നിടത്ത് സോശനാശു വന്നു കഴിഞ്ഞാൽ അല്ല, അതിനു മുമ്പ് തന്നെ ഇനി വേറൊരാളുണ്ട് വരാൻ. ആരാണ്? ഷഷ്ടോടി. ഷഷ്ടോടിക്ക് വരാം. ഒന്നുകൂടി ഷഷ്ടോടി എന്ന് പറയുന്നതിന് ഒന്നുകൂടി അത് നോക്കണം. എങ്ങനെയാണ് ഇപ്പോ തകാരം ഇവിടെ ഇരിക്കുന്നു, അത് ജയിപ്പെടുമെന്ന് നോക്കണം. ജയിൽപ്പെടുന്നുണ്ട്. അതിന്റെ പരത്തിൽ എന്ത് വന്നു? ശകാരം വന്നു. അപ്പോ ശകാരത്തിന് എന്ത് വരാം? അപ്പോ പിന്നെ വേറെ നോക്കേണ്ട എന്താണ്? ഇവിടെ ത്രിപാദിയുടെ സൂത്രങ്ങൾ ക്രമമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ശീത്തുക്ക് ഇവിടെ പ്രവർത്തിച്ചു, ശരി. അതിനുശേഷമാണോ ഷഷ്ടോടി വരുന്നതെന്ന് നോക്കണം, എന്നാലേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അതിനുശേഷമാണോ വരുന്നത്? അല്ലേ, ഇടയ്ക്ക് വേറെ വരുന്നു എന്നുള്ളതല്ല, അതിനുശേഷം വരുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷമാണോ ഷഷ്ടോടി? അപ്പൊ അതിന് വരാം. ഷഷ്ടോടിക്ക് വരാം, ശകാരത്തിന് ശകാരം വരാം. പിന്നെ അവിടെ നോക്കേണ്ട എന്താണ്? ഇവിടെ സനസ് ശംഭുവും നിരുന്നു, സനത്ത് ശംഭുവും നായി. പിന്നെ നോക്കേണ്ടത് വരുന്നത് സ്തോശനാശുവാണ്. അപ്പോ ഷഷ്ടോടി എന്ന് പറയുന്നതിന്റെ മുമ്പിലാണോ സ്തോശനശു, അതോ പിമ്പിലാണോ എന്ന് നോക്കണം. മുന്നിലാണെങ്കിൽ അത് വരും, ക്യൂ അനുസരിച്ചേ വരാൻ പറ്റും. അതെല്ലാം നോക്കണം. സന് ശംഭവം നിരുന്നു. ആദ്യ സൂത്രം അവിടെ വരാനുള്ളത് ശീതുക്ക്, കാരണം ഒന്നുമില്ല. അത് 8:33 അപ്പൊ അത് വന്നു. പിന്നെ വരുന്ന രണ്ട് സൂത്രങ്ങളാണ് ഇവിടെ വരുന്നത്. ഏതൊക്കെയാണ്? സോഹസ്നാശു, ഷഷ്ഠോളി, പിന്നെ നോക്കണോ ഏതാണ്? ഖരിജയ്ക്ക് വരാമോ? അതിനും വരാം. അപ്പൊ പിന്നെ ഇതിന് ആരാണ് മുമ്പേ നിൽക്കുന്നതെന്ന് നോക്കണം. സോഹസ്നാശു വരാം. ഒന്നാമത് തന്നെ വരട്ടെ. അപ്പൊ എന്തോരം തകാരത്തിന്റെ പരത്തിൽ സകാരം ഇരിക്കുന്നു. ശംഭു എന്നുള്ളതാണ്. സകാരതവർഗങ്ങളുടെ പരത്തിൽ സകാര ചവർഗങ്ങളിരുന്ന എന്തുവരും? തവർഗത്തിന് എന്തുവരും? അപ്പൊ അവിടെ നോക്കണം. ഇവിടെ ജലാഞ്ചശോന്തേക്ക് വരാൻ പറ്റുമെന്ന് നോക്കണം. അത് മുമ്പിലുണ്ടെങ്കിൽ അത് വരും. കാരണം ക്യൂ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അതിന് വരാം. കാരണം പൂർവ്വസൂത്രങ്ങൾക്ക് പ്രവർത്തിക്കാം, പരമാണെങ്കിൽ പറ്റത്തില്ല. പൂർവ്വസൂത്രങ്ങൾക്ക് പ്രവർത്തിക്കാം, പരസൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ പൂർവ്വസൂത്രത്തെ ആദ്യം കൊണ്ടുവരണം. അപ്പൊ ജലാഞ്ചശാന്തി വന്നു കഴിഞ്ഞാൽ എന്തുവരും? തകാരത്തിന് ജകാരം വരാം. വന്നോട്ടെ, വിരോധമില്ല. പിന്നെ അത് കഴിഞ്ഞ ഏത് വരും? സ്തോസ്വനാശു വരുമ്പോ എന്തുവരും? ജാവരും. സനജ്, ശംഭു, അതുവരെ പൂർവ്വപൂർവ്വ സൂത്രങ്ങൾ നോക്കി പ്രവർത്തിപ്പിക്കുക. സനജ് തീർന്നില്ല. ഇനി അടുത്ത ഏതിനാണ് അവസരമുള്ളത്? ശരിയോ? അതിനുമുമ്പ് സൂത്രങ്ങളില്ലേ? ഇനി ഏതാ പ്രവർത്തിക്കാൻ? ക്രമത്തിൽ ഏതാ വരുന്നെന്ന് നോക്കണം. സോഹസ്നാശുടെ ജാ വന്നു. ഇനി അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന നകാരവും ജകാരവുമായിട്ട് വീണ്ടും വരാ സോഹസ്നാശു. നകാരം ജകാരം അത് തമ്മിലും വരാം. സോഹസ്നാശു വരാം. എന്തുവരും? സന ച എന്നിടത്ത് എന്തുവരും? ഞാൻ വരും. സകാര തവർഗങ്ങൾക്ക് സകാര ചവർഗങ്ങളുമായിട്ട് യോഗം വന്നു. അപ്പൊ നകാരത്തിന് എന്തുവരാം? ഞാൻ വരാം. നായും ജായും വന്നില്ലേ? അപ്പൊ നകാരത്തിന് ഞാൻ വരാം. നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. വരാൻ വരാമെന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പറയുന്നു. ഞാൻ നമ്പരുന്ന സൂത്രമൊന്നും നോക്കുന്നില്ല. എന്തെങ്കിലും തെറ്റ് വന്നാൽ അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും, ഞാനല്ല. പൂർവ്വസൂത്രങ്ങളനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഞാൻ പറയുന്നു. പൂർവ്വസൂത്രം എന്ന് വെച്ചാൽ ചെയ്യുക. എന്തായി ശംഭു? ഇനി ഏതാണ് പൂർവ്വസൂത്രം? ഇനി ക്രമമനുസരിച്ച് പ്രവർത്തിക്കാമെന്നുള്ള സൂത്രം നമ്മൾ പഠിച്ചത്. അതിനുമ്പ് വേറൊന്നുമില്ലേ? സോഹസ്നാശു രണ്ടും പ്രവർത്തിച്ചു കഴിഞ്ഞു. ഷഷ്ഠോടി എന്ന് പറയുന്ന സൂത്രമില്ലേ? ജയിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് എന്തുവരാം? ചാവരാ. അപ്പൊ സകാരത്തിന് ചകാരം വരും. എന്തായി? ജയിച്ചതായി. ഇനി ഏത് വരാൻ? നമ്മൾ പഠിച്ച ക്രമമനുസരിച്ച് പഠിച്ച സൂത്രങ്ങൾ പൂർവ്വസൂത്രത്തിലെ ക്രമമനുസരിച്ച് ഇപ്പൊ ഇതും വന്നു. ഖരിജ വരാം. ഖരിജ വന്നു കഴിഞ്ഞാൽ ജകാരത്തിന് എന്തുവരും? ചാവരും. അപ്പൊ എന്തൊരു സഞ്ചംഭൂന്നു നിങ്ങളുടെ ചെയ്ത പ്രക്രിയ അനുസരിച്ച് ഞാൻ ചെയ്ത എന്താണ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഏത് ആ ഉണ്ടുണ്ട് ഭാഷയിൽ ഇപ്പൊ അവസാനം വന്ന രൂപം എന്തായാലും ഉണ്ട്. നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞ രൂപങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ ഈ അവസാനം പറഞ്ഞുണ്ട് സഞ്ചംഭു സകാര നക്കാര ചകാര ചകാരങ്ങൾ ചേർത്ത് സഞ്ചംഭു എന്നുണ്ട്. പുസ്തകം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കുക, അതി കിടപ്പുണ്ട്. സംഭവുന്നുണ്ട് വന്നു പുസ്തകത്തിൽ കിടപ്പുണ്ട് രൂപം. പിന്നെ നിങ്ങൾ പ്രക്രിയ പറഞ്ഞ പ്രക്രിയ ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയത്തില്ല. കേട്ടില്ല. ഖരിച കഴിഞ്ഞിട്ട് അപ്പോ സൂത്രത്തിന്റെ ക്രമം നോക്കണം. ഷഷ്ഠോടിയാണോ ആദ്യം വരുന്നത്? അതെ, ഖരിചയാണോ? ഉറപ്പാണോ? എന്നാൽ അത് ആദ്യം ചെയ്യണം. കാരണം എട്ടാം അധ്യായത്തിന്റെ അവസാന പാദത്തില് അവസാനം വരുന്ന സൂത്രമാണ് ഷഷ്ഠോടി. അവസാനം വെച്ചാൽ പിന്നെ മൂന്ന് സൂത്രങ്ങൾ കൂടെ ഉള്ളൂ. ഷഷ്ഠോടി കഴിഞ്ഞ് രണ്ടോ മൂന്നോ സൂത്രങ്ങളെ ഉള്ളൂ. അതിന് തൊട്ടു മുമ്പിലായിട്ട് രണ്ടു മൂന്ന് സൂത്രം മുമ്പ് വരുന്നതാണ് വാവസാനെ ഖരിച. ആ രണ്ട് സൂത്രവും നാലാം ഭാഗത്തിന്റെ അവസാനം വരുന്നതാണ്. അപ്പോ അക്രമമനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഖരിചയും വന്നതിന് ശേഷമാണ് ചെസ്റ്റോളി വന്നത്. ശരി, നിങ്ങൾ പറയുന്നതനുസരിച്ച്, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം. അപ്പൊ രൂപം എന്തായാലും ഇങ്ങനെ തന്നെ വരും. എങ്ങനെ? സഞ്ചംഭു എന്ന് വരും. അപ്പൊ എങ്ങനെയാണ് സൂത്രത്തിന്റെ ക്രമം എന്നുകൂടെ പറഞ്ഞു. ആദ്യം എന്ത് വന്നു? ശീതുക്ക്. എന്തുകൊണ്ട്? നമ്മൾ ഈ വരുന്ന സൂത്രങ്ങളിൽ ഏറ്റവും ആദ്യത്തെ സൂത്രം ശീതുക്ക് വന്ന് സാനത്ത് ശംഭു എന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ജലാഞ്ജശോന്തി എന്ന് പറയുന്നത് ശീതുക്കിന് ശേഷമാണോ? അതുകൂടെ നോക്കണം. എങ്ങനെ? അപ്പൊ പിന്നെ അതെങ്ങനെ പ്രവർത്തിക്കും ജലാഞ്ജശോന്തി എന്ന് പറയുന്നത്? ആദ്യം ജലാഞ്ജശോന്തി ഇവിടെ വരുമോ? ഇല്ല. പിന്നെ എങ്ങനെ രണ്ടാമതെന്ന് വരും? അതല്ല ഞാൻ ചോദിക്കുന്നത്. ആദ്യം ജലാഞ്ജശോന്തിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ നകാരമാണ്. ശീതുക്ക് വന്നു കഴിഞ്ഞാല് അപ്പോ ക്രമത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ പറ്റൂ. സൂത്രങ്ങൾക്ക് തിരിഞ്ഞും മറിഞ്ഞും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ആദ്യാദ്യ സൂത്രങ്ങൾ പ്രവർത്തിക്കും. അപ്പൊ ജലാഞ്ജശോ അന്തേ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് ശീതുക്ക് അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ അത് പ്രവർത്തിക്കും? നഖാരായോണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പ്രവർത്തിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും? ക്രമമായിട്ട് പ്രവർത്തിക്കണം. ക്രമമായിട്ടല്ലേ പ്രവർത്തിക്കാൻ പറ്റും? അപ്പൊ ക്രമമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ആദ്യം പ്രവർത്തിക്കാൻ വന്ന സൂത്രം ഏത്? ശീതുക്ക്. പിന്നെ അതിന് ശേഷമുള്ളതിനല്ലേ പ്രവർത്തിക്കാനും പറ്റും? മുമ്പുള്ളതിനെങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അപ്പൊ പിന്നെ ജലാഞ്ജശോന്തി എങ്ങനെ വരത്തില്ല? സൂത്രങ്ങളുടെ ക്രമം അനുസരിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചത് എങ്ങനെയാണ് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണമാണിത്. നിങ്ങൾ പൂർവോത്തരാസിദ്ധം ആദ്യമെന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആകെ കുഴപ്പമോ? മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ട എന്താണ്? സൂത്രങ്ങൾ ക്രമം അനുസരിച്ച് പ്രവർത്തിക്കൂ. ഇതാണ് മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ടത്. അപ്പോൾ ഒരു സൂത്രം പ്രവർത്തിച്ചാൽ പിന്നെ അതിന് ശേഷമുള്ളതേ പ്രവർത്തിക്കൂ. അങ്ങനെ അങ്ങനെ അവസാന സൂത്രം വരെ പ്രവർത്തിക്കണം. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതിന് മാറ്റം വരുന്ന എവിടെയെങ്കിലും അപവാദ സൂത്രം വരുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? സന് ശംഭു എന്നിരുന്നു. നമ്മൾ സൂത്രകർമ്മം നോക്കി നോക്കിയപ്പോൾ ആദ്യം വന്ന ഏതാണ്? സീതൊക്ക്. അപ്പോൾ എന്ത് വന്നു? സനത്ത് ശംഭു. പിന്നെ അടുത്ത് ഏതാണ് ക്രമം നോക്കുക? സൂത്രത്തിന്റെ നമ്പർ നോക്കുക. പിന്നെ വരുന്നത് ആ ശേഷം വരുന്ന ഏതാണ് അടുത്ത്? അപ്പൊ പിന്നെ അതേ പ്രവർത്തിക്കത്തുന്നു. ക്രമമായിട്ട് പ്രവർത്തിക്കൂ, മുമ്പിലുള്ള സൂത്രത്തെ കൊണ്ടുവരാൻ പറ്റിയിട്ട്. ഒരു സൂത്രം ഇപ്പൊ ലാഭിച്ചു, ജലാഞ്ചസ്വന്തേ പോയി. പിന്നെ എന്ത് ചെയ്തു? സ്തോശ്വനോശ്വ രൂപത്തിലൊന്നും വ്യത്യാസം വരില്ല, അങ്ങനെ പേടിക്കില്ല. സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള ഇതാണ്. സ്തോശ്വനോശ്വ വന്നു. ഇനി അതിന് മുമ്പ് ഏതെങ്കിലും പ്രവർത്തിക്കാനുണ്ടോ? പഠിച്ചത് ഇല്ല. അപ്പൊ എന്തായി? സന് ജ് ഇല്ല. സന് തീനെന്ത് വരും? ച് വരും നേരിട്ട്. സന് ച് ശംഭും. ഇനി ഇതിൽ നിന്ന് തെറ്റിയാലും ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും, ഞാനായിരിക്കും. ഇതിൽ ഇനി ഒരു തെറ്റ് വന്നാണ്, നേരത്തെ ഞാൻ പറഞ്ഞു തെറ്റ് വന്ന ഉത്തരവാദികൾ നിങ്ങളായിരിക്കും, ഞാനാണ്. എന്റെ തെറ്റാണെങ്കിലും ആ തെറ്റ് നിങ്ങളുടെ മേളായിരിക്കും. സനത്ത് ശംഭു, സനച്ച് ശംഭു എന്നാക്കി. ഇനി ഏത് വരും? ചീന്നും തമ്മിൽ നോക്കണം, കാരണം ഒരു സൂത്രം വന്നല്ലോ, വന്ന് ചകാരമായി. വീണ്ടും പൂർവ്വത്തിൽ അതേ സൂത്രം വരാം. പിന്നെ ആ സൂത്രം വീണ്ടും വരുന്നതിന് വേറെ നോക്കേണ്ട കാര്യമില്ല. അവിടെ എന്തായാലും തെറ്റ് വരത്തില്ല. അപ്പൊ എന്ത് വരുന്നു? സഞ്ച് ച് കരിചയല്ല. സനത്ത് ശംഭു നിരുന്നടുത്ത് പറഞ്ഞു ചിരാഞ്ചശോന്തി വരത്തില്ല, സോശ്വനോശി വരത്തുള്ളൂ. കാരണം അടുത്ത് വരുന്ന പരസൂത്രം അതാണ്. സൂത്രങ്ങൾ ക്രമമായിട്ട് പ്രവർത്തിക്കൂ, പൂർവ്വസൂത്രത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സന് ച് ശംഭു എന്ന് വന്നു. അതിന്റെ മുമ്പിലൊരു നഗാരം ഇരിക്കുന്നുണ്ട്. ആ നഗാരവും ചകാരവും തമ്മിൽ എന്ത് വരാം? സോച്ചനോശു. കാരണം അവിടെ പിന്നെ വേറെ മുമ്പോ പിമ്പോളോ ഒരു സൂത്രത്തെ കൂടി ചിന്തിക്കേണ്ട കാര്യമില്ല. അതേ സൂത്രം വീണ്ടും ആവർത്തിക്കുന്നു. ആ സൂത്രത്തിന് നേരത്തെ പ്രവർത്തിയാക്കില്ല എന്നുകൊണ്ട് അവിടെ തകാരമായിരുന്നത്. തകാരം ചകാരമായി മാറിയപ്പോ സൂത്രം ഒരിക്കലും കൂടെ പ്രവർത്തിക്കും. ഒരു തവണ കൂടി സൂത്രം പ്രവർത്തിച്ച എന്തുവരും? പൂർവ്വത്തിയൊക്കെ നഗാരമിരിക്കുന്ന സകാല തവർഗങ്ങളിൽപ്പെട്ട നകാരത്തിന് ഞകാരം വന്നു. അതാണ് അടുത്തെഴുതിയിരിക്കുന്ന ഒരു ശംഭു. അപ്പൊ ഒരു സൂത്രം രണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ വേറൊന്നും ചിന്തിക്കേണ്ട, മുമ്പും ബിമ്പും ഒന്നും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇനി പരത്തിലെ സൂത്രം ഉണ്ട് നോക്കണം, അടുത്ത് പ്രവർത്തിക്കാൻ സൗകര്യമുള്ള സൂത്രം. സഞ്ചരിച്ച് ശംഭുന്നിരിക്കും. ഏത്? അപ്പോ ഷഷ്ഠോടി കൂടെ നോക്കണം. ഷഷ്ഠോടി ഖരിച്ച രണ്ടും നോക്കണം. പിന്നെ ഏത് സൂത്രമാണ് പറ്റിയെന്ന് നോക്കണം. സഞ്ചരിച്ച് ശംഭുന്നിരിക്കുന്നിടത്ത് പൂർവ്വസൂത്രം വരുന്ന ഏതാണ്? ഖരിച്ച ഷഷ്ഠോടിയിൽ. ഖരിച്ച വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വ്യത്യാസം വരും? പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. നിയമമനുസരിച്ച് ഖരിചയ്ക്ക് പ്രവർത്തിക്കും, പക്ഷേ പ്രവർത്തിച്ചാലും കൂടെ കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ ഏത് വരും? ഷഷ്ഠോടി വന്നിട്ട് എന്ത് വരും? സനച്ച് സംഭവമായപ്പോ ഇവിടെ ഞകാര ചക്കാര ചകാരങ്ങൾ മൂന്നെണ്ണം വന്നു. ഖരിച്ച പ്രവർത്തിച്ചോട്ടെ, പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചെങ്കിലും വ്യത്യാസം. ക്രമമനുസരിച്ച് അതാണ് പ്രവർത്തിക്കുന്നത്. പൂർവ്വസൂത്രം ഇവിടെ സന്ന് ശംഭു എന്നായിരുന്നു നായും ശാരി. അതിന്റെ ഇടയ്ക്ക് ആഗമം വന്നുകൊണ്ട് ഒരു ചകാരം കൂടെ വന്നു. ഇവിടെ ഇരിക്കുന്ന ചകാരം എന്ന് പറയുന്ന ആഗമം വന്നാണ്. ഇനി ഏതെങ്കിലും നമ്മൾ പഠിച്ച സൂത്രങ്ങൾ ഏതെങ്കിലും കൂടെ പ്രവർത്തിക്കാനുണ്ടോ? ക്രമമനുസരിച്ച് പഠിച്ചത്, പഠിക്കാത്തതുണ്ട്, പഠിച്ചത് പഠിക്കാത്ത പ്രവർത്തിക്കാനുണ്ടോ? അതിലേക്ക് പോകണ്ട. പഠിച്ച സൂത്രങ്ങൾ അനുഷ്ഠ എന്ന് പറയുന്ന സൂത്രം ഇതിന്റെയൊക്കെ മുമ്പിലാണോ പിമ്പിലാണോ എന്ന് നോക്കണം. മുമ്പിലാണെങ്കിൽ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല, അത് നോക്കണം. അല്ല, ഇവിടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ, അത് പ്രവർത്തിക്കാതെ ഇരിക്കാം, കുഴപ്പമില്ല. പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മുമ്പിലാണോ നോക്കണം. ഇവിടെ ഇപ്പൊ എങ്ങനെയാണ് ഇരുന്നത്? സന്ന് ശംഭു എന്നിരുന്നു. അപ്പോ അവിടെ ആദ്യം നമ്മളൊന്ന് ശീത്തുക്ക്, അത് വരുന്നതിന് മുമ്പാണോ അനജിച്ചാന്ന് നോക്കണമെങ്കിൽ അവിടെ തന്നെ പ്രവർത്തിക്കാം. ശീത്തുക്കിന് മുമ്പിലാണോ? അപ്പൊ ശീത്തുക്ക് വന്നതിന് ശേഷം പ്രവർത്തിക്കാവൂ. പിന്നെ വരുന്ന ഏതാണ്? ശീത്തുക്ക് വന്നതിന് ശേഷം. അപ്പൊ നോക്കണം, അവിടെ അശ്വസ്തോഷനോ അശ്വന് മുമ്പ് പ്രവർത്തിക്കാമോ എന്ന് നോക്കണം. പിന്നെ അവിടെയും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതും വന്നു. പിന്നെ വരുന്ന ഏതാണ്? ശസ്റ്റോടി. അതിന്റെ മുമ്പിലാണോ എന്ന് നോക്കണം. ആ ശസ്റ്റോടിക്ക് മുമ്പിലാണെങ്കിൽ പ്രവർത്തിക്കാം. എന്തോ ഒരു സകാരത്തിന് ശേഷമിരിക്കുന്ന ഞകാരത്തിന് ദിത്വം വരാം, അതിന്റെ ഫലത്തിൽ എന്തായിരിക്കുന്നു ഹരണ്ട്. പക്ഷെ അത് വരുമ്പോൾ ഒന്നുകൂടെ നോക്കണം, അതിനെ നിഷേധിക്കുന്ന സൂത്രം വല്ലതും ഉണ്ടോ? അതുകൂടെ നോക്കേണ്ടി വരും. അതിനെ നിഷേധിക്കുന്ന സൂത്രങ്ങളുണ്ട്, അത് നോക്കേണ്ടി വരും. അതുകൂടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, പറ്റൂ ദിത്വമാണ്. ഇനി വേറൊരു ഇതുകൂടെയുണ്ട് ദിത്വത്തെ സംബന്ധിച്ചിടത്തോളം. ദിത്വത്തെ സംബന്ധിച്ച് അനുജിച്ച അച്ചോ രഹാഭ്യാന്തി ഇങ്ങനെ കുറച്ച് സൂത്രങ്ങളുണ്ട്, അതിനെ നിഷേധിക്കുന്ന സൂത്രങ്ങളുണ്ട്. ദീർഘാതാചാര്യാണ തുടങ്ങി കുറെ സൂത്രങ്ങളുണ്ട്, വാർത്തീയങ്ങളുണ്ട്, ഗണപ്രതിഷേധ ഇങ്ങനെ കുറെ വാർത്തീയങ്ങളും സൂത്രങ്ങളുണ്ട്. ഈ സൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ചിട്ട് ചിലടത്ത് ദിത്വം വരും. ഈ ദിത്വവിധിയെല്ലാം വികല്പമാണ്. അതുകൊണ്ട് പൊതുവെ ഒരു ധാരണയുണ്ട്, ഇപ്പൊ ദിത്വം വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത്, ഇപ്പൊ ഇവിടെ തന്നെ സകാരത്തിന് ശേഷം ഞാൻ കരുവി, അത് പിന്നെ വേറൊന്നുണ്ട്, രേഫ ഹകാരങ്ങൾക്ക് ദിത്വം വരാൻ പാടില്ല, അങ്ങനെയുണ്ട്. രേഫത്തിനും ഹകാരത്തിനും ദിത്വം വരാൻ പാടില്ല. അങ്ങനെ ഇരുന്നാലും ദിത്വത്തിന്റെ നിമിത്തത്തിൽ ഇരുന്നാലും ഇങ്ങനെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം എവിടെയെങ്കിലും ദിത്വം വന്നാൽ ദിത്വം വരുന്ന രൂപം കാണിക്കാം. ദിത്വം വന്നില്ലെങ്കിലോ, ദിത്വത്തിന്റെ രൂപം കാണിക്കില്ലെങ്കിലും ഉച്ചാരണത്തിൽ ദിത്വമായിട്ട് ഉച്ചരിച്ചു കൊള്ളണമെന്നാണ്. വന്നിട്ടില്ലെങ്കിൽ കാണിക്കത്തില്ല, വന്നിട്ടില്ലെങ്കിൽ വികല്പസൂത്രമായതുകൊണ്ട്. അതാണ് ഭാഷയുടെ നിയമം. പക്ഷെ ആ നിയമമൊന്നും അങ്ങനെ പാലിക്കാറില്ല. അതുകൊണ്ട് ദിത്വത്തെ നമ്മൾ തൽക്കാലം വിട്ടേക്കില്ല. പിന്നെ വേറൊന്നുണ്ട്, ലോഭങ്ങളുണ്ട്. പിന്നെ ദിത്വം വന്നു കഴിഞ്ഞാൽ വന്നാലും ലോഭിച്ചു പോകും, അങ്ങനെയുണ്ട് സൂത്രങ്ങൾ. അതുകൊണ്ട് ദിത്വത്തെ അങ്ങ് വിട്ടേക്കുക. വേറെ ഏതെങ്കിലും സൂത്രം വരുന്നുണ്ടോ എന്ന് നോക്കുക പഠിച്ചെടുത്ത്. അപ്പോ ഇത്രയും ഉറപ്പിക്കുക ആദ്യം. കാരണം നമ്മൾ പഠിച്ച എല്ലാ സൂത്രങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കി ആലോചിച്ച് സാവകാശം സൂത്രങ്ങൾ എങ്ങനെ വരുന്നു വരുന്നില്ല എന്ന് ക്രമപ്രകാരം ചിന്തിച്ച് മനസ്സിലാക്കണോ, ഇല്ലെങ്കിൽ ഇത് പിടികിട്ടത്തില്ല. നമ്മൾ പഠിച്ചതനുസരിച്ച് സന് ശംഭുന്നിരിക്കുന്നു, അവിടെ എന്ത് വരുന്നു, ശി തുക്കം എന്നുള്ള സൂത്രപ്രകാരം അതാണ് ആദ്യം പ്രവർത്തിച്ചത്. അവിടെ തുക്ക് വന്നു, തുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് അടുത്ത പരസൂത്രം സ്തോശ്വനോശുവാണ്. അതുപ്രകാരം തകാരത്തിന് ചകാരം വന്നു, പൂർവത്തിലിരിക്കുന്ന നകാരത്തിന് ഞകാരം വന്നു, സാന്നായി പരത്തിൽ ശംഭുവിരിക്കുന്നു. ഇവിടെ ഹരിജ വന്നാലും വന്നില്ലെങ്കിലും വിശേഷമൊന്നുമില്ല, അത് പരസൂത്രമാണ്. പക്ഷെ അതിലും പരമായിരിക്കുന്നു ഷഷ്ഠോടി. അതുപ്രകാരം ചകാരം വന്നു, സഞ്ചംപു. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഈ നമ്മളിപ്പോൾ പഠിച്ചത് ശരിയാണോ എന്ന് ഒന്നുകൂടി നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ച് ഒന്ന് പരിശോധിച്ചു നോക്കുക. എന്നിട്ട് അത് ശരിയാണെങ്കിൽ മാത്രം ഇനി നമുക്ക് അടുത്ത സൂത്രത്തേക്ക് പോകാൻ പറ്റും. ശരിയല്ലെങ്കിൽ അത് തിരുത്തണം. അതിന് ഇനി രണ്ടു ദിവസം നിങ്ങൾക്കുണ്ട്.